ഇവരെ സ്മരിച്ചുകൊണ്ട് വരുന്ന സൂത്രസംഗ്രഹം അധ്യായം 3 പദം 3 അധികം 4 സൂത്രം 9 വ്യാപ്തേച്ച സമഞ്ജസം. ഇവിടെ 4 പക്ഷങ്ങൾ പറഞ്ഞു. അപ്പോൾ അധ്യാസ അപവാദ ഏകത്വ വിശേഷം, ഇവിടെ 4 പക്ഷം പറഞ്ഞു. അധ്യാസം അപവാദം ഏകത്വം വിശേഷം. പിന്നെ അധ്യാസ പക്ഷം അതിൽ ദോഷത്തെ പറയുന്നു. തത്ര അധ്യാസേ തവതിയാ ബുദ്ധി ഇതരത്ര അധ്യസ്യതേ തശ്ശബ്ദസ്യ ലക്ഷണാവൃത്തിത്വം പ്രസജ്ജേത തദ്ഫലം ച കൽപ്പേത ശ്രൂയതേവ ഫലം ആപയിതാഹ വൈ കാമാനാം ഭവതി ഇത്യാദി നീതി ന തസ്യ അന്യഫലത്വ ആപ്ത്യാദി ദൃഷ്ടിഫലം ഹി തന്ന ഉദ്ഗീത അധ്യാസ ഫലം. അപവാദേപി സമാന ഫലാഭാവ അധ്യാസത്തിലെ ദോഷത്തെ കുറിച്ച് പറഞ്ഞു. നത്തസ്യ അന്യഫലത്വാത് അപ്ത്യാദി ദൃഷ്ടിഫലം ഹി തന്ന ഉദ്ഗീത അധ്യാസ ഫലം. നത്തസ്യ അന്യഫലത്വാത് അപ്ത്യാദി ദൃഷ്ടിഫലം ഹി തന്ന ഉദ്ഗീത അധ്യാസ ഫലം. അപവാദേപി സമാന ഫലാഭാവ. അധ്യാസത്തിലുള്ള ദോഷം തന്നെ അപവാദ പക്ഷത്തുകൊണ്ട് അവിടെ എന്താണ് ഫലാഭാവം? അതായത് അപവാദത്തിനുള്ള ഉദാഹരണം പറഞ്ഞു. തത്വമസി ദേഹേന്ദ്രിയാദി സംഘാതത്തുള്ള ആത്മബുദ്ധി തത്വമസി എന്നുള്ള ആ ബോധം കൊണ്ട് ബാധിക്കപ്പെടുന്നു. ഇതാണ് അപവാദം എന്ന് ഉദാഹരണം പറഞ്ഞു. ഇവിടെ ഉപാസനയിൽ ഓമിത്യ ദർശനം ഉദ്ഗീതം ഉപാസീത, ഇവിടെ അക്ഷരം ഉദ്ഗീതം എന്ന് പറയുന്നിടത്ത് അപവാദ സമാനാധികരണ്യമാണ്. ഇതുപോലെ പ്രതിമയിൽ വിഷ്ണുവിൻ്റെ ബുദ്ധി ഉപാസന ഉദാഹരണം പറഞ്ഞാൽ അവിടെ അതുപോലെ സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ്. അതിവിടെ കഴിയത്തില്ല. അപവാദേപ്പി സമാന ഫലാഭവ, അപവാദപക്ഷം സ്വീകരിച്ചാലും ഇവിടെ ഫലമില്ല. പറയുന്നു മിഥ്യാജ്ഞാന നിവൃത്തി ഫലമിതി ചെയ്തു. ഉപാസനയുടെ ഫലം മിഥ്യാജ്ഞാന നിവൃത്തിയാണ് എന്ന് പറഞ്ഞാലോ? ഓമിത്യത് അക്ഷരം ഉദ്ഗീതം ഉപാസീത. ഓം എന്ന അക്ഷരം ഉദ്ഗീതമായി ഉപാസിക്കുക, അല്ലെങ്കിൽ അക്ഷരമായ ഉദ്ഗീതത്തെ ഉപാസിക്കുക എന്ന് പറയുന്നിടത്ത് മിഥ്യാജ്ഞാനം നിവർത്തിക്കും എന്ന് എഴുതിയാലോ? പറയുന്നു അത് ഇവിടെ ഫലമായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? പുരുഷാർത്ഥ ഉപയോഗ അനവഗമാത്. ഇവിടെ ഇതുകൊണ്ട് പുരുഷാർത്ഥ മാകുന്ന ഉപയോഗം ഇവിടെ ഇല്ല, അതിവിടെ വ്യക്തമാകുന്നുണ്ട്. അതായത് ഉപാസനയുടെ ഫലം പുരുഷാർത്ഥമല്ല എന്നാണ്. ഇത് തത്വജ്ഞാനവും ഉപാസനയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഉപാസനയ്ക്ക് പുരുഷാർത്ഥമെന്ന് പറയുന്ന ഫലമില്ല. എന്തുകൊണ്ടാണ് ഉപാസനയ്ക്ക് പുരുഷാർത്ഥ ഫലമില്ല എന്ന് പറയുന്നു? അത് ശരി. ഉപാസനയ്ക്ക് പുരുഷാർത്ഥം എന്ന് പറയുന്നത് എന്താണ്? മുക്തി ഫലമല്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത്. പുരുഷാർത്ഥ ഉപയോഗാനുഭവമാണ്. പുരുഷാർത്ഥമാകുന്ന ഉപയോഗം ഇവിടെ വ്യക്തമാകുന്നില്ല. എന്തുകൊണ്ട് ഉപാസനയ്ക്ക് പുരുഷാർത്ഥമാകുന്ന ഫലം അല്ലെങ്കിൽ മുക്തിയാകുന്ന ഫലം ഇല്ല എന്ന് പറയുന്നു? ഇതുവരെ പറഞ്ഞിരുന്നു എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു? പുരുഷാർത്ഥ ഏതിന്റെ ഫലമെന്നുള്ളതല്ല, തത്വജ്ഞാന ഫലമാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച്. ഉപാസനയുടെ ഫലം അല്ല എന്നിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഉപാസനയ്ക്ക് പുരുഷാർത്ഥ ഫലമില്ല. എന്തുകൊണ്ട് എന്നാണ്? ഉപാസനയുടെ ഫലം അത് തന്നെയാണ്. വേദത്തിൽ ഉപാസനയുടെ ഫലത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട്, ഇന്ന ഉപാസന ചെയ്ത ഇന്ന ഫലം. ഇന്ന ഉപാസനയ്ക്ക് ഇന്ന ഫലം. സ്വർഗമല്ല ഫലം. സ്വർഗം എന്ന് പറയുന്നത് കർമ്മഫലം ആയിട്ട് പറയും. സ്വർഗകാമോ യജേത, ഇന്ന യാഗം ചെയ്ത ഇന്ന ഫലം, സ്വർഗഫലം. ആ ഫലത്തെ നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഉപാസനകൾക്കും ഓരോ ഉപാസനകൾക്കും ഫലത്തെ നിർദ്ദേശിക്കുന്നുണ്ട്. ബ്രഹ്മലോക പ്രാപ്തി വരെയുള്ള ഫലങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. ഉപാസന എന്ന് പറയുന്ന വാക്ക് അത് നമ്മൾ സാധാരണ ലോകത്തിൽ പ്രചാരത്തിലുള്ള ഉപാസന എന്നുള്ള അർത്ഥത്തിലല്ല ഭാഷകാർ ഉപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കും. സാധാരണ ലോകത്തിൽ ഉപാസന എന്നുള്ള പദം ഉപയോഗിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്? ഭക്തി. ശിവന്റെ ഉപാസന, വിഷ്ണുവിന്റെ ഉപാസന, ഇഷ്ടദേവത ഉപാസന എന്നൊക്കെ ഭാഷകാരനൂടെ ഈ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നു. അതായത് ഉപനിഷത്തുകളിലെ ഉപാസനകൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇവിടെ വരുന്ന ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഭക്തി ഒരു സാധനയായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഉപാസനകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പഞ്ചാഗ്നി വിദ്യ, ഇവിടെ ഈ പറയുന്ന പോലെയുള്ള നാനാവിധ ഉപാസനകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഉപാസന എന്ന് പറഞ്ഞാൽ ഭക്തി എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. എന്ന് പറഞ്ഞാൽ വൈദിക ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ ഉപാസന എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് കർമ്മം? ഭാവന, ഭാവന, ധ്യാനം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നു. അവിടെ ഈ പുരാണ പ്രസിദ്ധമായിരിക്കുന്ന ഭക്തിയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം രണ്ട് രണ്ടാണ്. ഭക്തി എന്ന് പറയുന്ന ഒരു വികാരം അവിടെ ആവശ്യമേ ഇല്ല. വാക്കിനെ ധേനുവായി ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളെ ധേനുവായി ഭാവന ചെയ്യുക എന്നേ ഉള്ളൂ. അവിടെ ഭക്തിയുടെ കാര്യമില്ല. എന്നുവെച്ചാൽ സാധാരണ ഭക്തിയിൽ വരുന്ന കരച്ചിലും പിഴിച്ചിലും ഒന്നും അവിടെ വേണ്ട. കാരണം അത് മനസ്സിന്റെ ഭാവന മാത്രമാണ്. വേദത്തിൽ വിധിച്ചിരിക്കുന്നു, അത് അതുപോലെ ചെയ്യുക. ഇവിടെ ഇപ്പൊ തന്നെ പറയുന്നു, അക്ഷരത്തെ ഉദ്ഗീതമായി ഉപാസി, ഉദ്ഗീതത്തെ അക്ഷരമായി ഉപാസി. ഏതായാലും അവിടെ കരയേണ്ട കാര്യമൊന്നുമില്ല. മാനസികമായ ഭാവന അത്, അതിനൊരു ഫലം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഫലം കൽപ്പിക്കണം സാഹചര്യം അനുസരിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാന താല്പര്യം അത് തന്നെ. എന്താണ് ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന ഉപാസന, അല്ലെങ്കിൽ വൈദിക ഉപാസന എന്ന് പറയുന്നത് എന്താണ്? മറ്റുപാസനകളുടെ ലോകത്തിൽ പ്രചാരത്തിലൊരു ഉപാസന നമുക്ക് പൗരാണിക ഉപാസനകളെന്ന് പറയും. പുരാണങ്ങളിലും മറ്റും പറഞ്ഞിരിക്കുന്നു. ഉദാഹരണം ഇപ്പോൾ ഭാഗവതം, അതിലുപാസനയെ കുറിച്ച് പറഞ്ഞാൽ അവിടെ വേറെ താല്പര്യം. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാകും. അദ്വൈതത്തിൽ, ഉപനിഷത്തിന്റെ അദ്വൈത വ്യാഖ്യാനത്തിൽ വരുന്ന ഉപാസനകൾ, അവിടെ ഉപാസനയെ പൗരാണിക ഉപാസനകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ മനസ്സിലാക്കണം. ഈ പൗരാണിക ഉപാസനകളെ കുറിച്ച് പറയുമ്പോൾ ഭാഷകാരൻ ഭക്തി എന്ന് പറയും, ദേവത ഉപാസന എന്ന് പറയും, ഗുരു ഉപാസന എന്ന് പറയും. അവിടെയൊക്കെ ഭക്തിയുണ്ട്. അത് ഭാഷകാരൻ പറയാതിരിക്കുന്നില്ല. പക്ഷെ ശ്രുതിയിലെ ഉപാസന പ്രകരണങ്ങൾ, ഇതുപോലെയുള്ള സന്ദർഭം പലതും നമ്മൾ ചർച്ച ചെയ്തു. അവിടെ കേവലം ഭാവന, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ അറിഞ്ഞ് ഉപാസിക്കുക, അറിഞ്ഞ് ധ്യാനിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി കുഴയും. പുരാണങ്ങളിലെ ഉപാസനയും വൈദിക ഉപാസനയും ഇതെല്ലാം ഒന്നാണെന്ന് ഭ്രമിച്ചാലും കുഴപ്പമാണ്. ഇതിന് വ്യത്യാസം മനസ്സിലാക്കണം. ദേവത ഉപാസനയും എല്ലാം, കാരണം ഇവിടെ പറയുന്നത് എന്താണ്, ഇതിന് ഇത് പുരുഷാർത്ഥ ഉപയോഗി അല്ല എന്ന് പറയുന്നു. പുരുഷാർത്ഥമായി ഭാഷകാരൻ സ്വീകരിക്കുന്നത് മുക്തിയാണ്, വേറൊന്നും പുരുഷാർത്ഥമല്ല. മുഖ്യമായിട്ട് ഇവിടെ എന്ത് ഫലത്തെ നിർദ്ദേശിച്ചിരിക്കുന്നു ആ ഫലമേ ഉണ്ടാവും, വേറെ ഫലം അതുകൊണ്ട് സാധിക്കത്തില്ല. അപ്പൊ ഇത്തരം ഉപാസനകൾക്കൊന്നും തന്നെ പുരുഷാർത്ഥമാകുന്ന ഫലമില്ല. കൽപ്പന എന്ന് പറയുമ്പോൾ, ഭാവന എന്ന് പറയുമ്പോൾ അത് സത്യമല്ല, ആരോപിക്കുകയാണ്. അപ്പോൾ അതിന് പറഞ്ഞു, പ്രതിമയെ വിഷ്ണുവായിട്ട് ഉപാസിക്കുമ്പോൾ പ്രതിമ വാസ്തവത്തിൽ പ്രതിമ തന്നെയാണ്, വിഷ്ണു വാസ്തവത്തിൽ വിഷ്ണു തന്നെയാണ്, വിഷ്ണു ദേവതയാണ്, പ്രതിമ പ്രതിമയാണ്. പക്ഷേ ഒന്നിൽ പ്രതിമയിൽ വിഷ്ണുവിനെ കൽപ്പിക്കുമ്പോൾ അത് സത്യമല്ല, ആരോപിതമായ ജ്ഞാനമാണ്. വിഷ്ണുവിനെ വിഷ്ണു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥ ജ്ഞാനം, പ്രതിമയെ പ്രതിമയെന്ന് അറിഞ്ഞാലും യഥാർത്ഥ ജ്ഞാനം. പ്രതിമയെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അതൊരു ആരോപിതമായ ബുദ്ധിയാണ് പ്രതിമയിൽ. അതുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത് ഇവിടെ രണ്ടും കാണും, പ്രതിമ എന്നുള്ള ബുദ്ധിയും കാണും, വിഷ്ണു എന്നുള്ള ബുദ്ധിയും കാണും. അതിനനുസരിച്ചാണ് ഉപാസന്റെ പ്രവൃത്തികളും അതനുസരിച്ച് തന്നെയാണ്. പിന്നെ അത് ഭക്തിയുടെ തലത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉപാസന ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച് അത് പുരുഷാർത്ഥത്തിന് ഉപകരിക്കുമോ? ഇത് പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയവിടെ തത്വജ്ഞാനദ്വാര നേരിട്ടല്ല, ഭാവനയിലൂടെ സാധ്യമല്ല, അതിനെ പിന്നെ തത്വജ്ഞാനത്തിൽ എത്തിക്കണം. അതേതെങ്കിലും തരത്തിൽ ദേവതാ പ്രസാദത്തിലൂടെയോ മറ്റോ അത് തത്വജ്ഞാനത്തിൽ എത്തിച്ചാൽ തത്വജ്ഞാനത്തിലൂടെ പുരുഷാർത്ഥം അങ്ങനെ സ്വീകരിക്കും. അല്ല, നേരിട്ട് ഉപാസനയിൽ നിന്ന് അത് പൗരാണികമായ ഉപാസനകൾ, ദൈവത ഉപാസനകളും മറ്റും ആയാലും ശരി, നേരിട്ടത് അവിടെയും അത് പുരുഷാർത്ഥം ഉപയോഗിയല്ല. ഉറപ്പായിട്ടും അല്ലാതെ സാധ്യമേ അല്ല. ജ്ഞാനം അതുകൂടാതെ സാധ്യമല്ല. ശ്രവണം ഉണ്ടാവണം, അല്ലാതെ ജ്ഞാനം ഉണ്ടാകത്തില്ല. അല്ലാതെ എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? അതെല്ലാം വേറൊരു ഉപായമില്ല. അത് അംഗീകരിക്കുന്നുണ്ടല്ലോ, ദേവതകളെയൊക്കെ ഭാഷകാരൻ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുരുപ്രസാദം, ദേവതാ പ്രസാദം എന്നൊക്കെ പറയുന്നത് അംഗീകരിക്കുന്ന കാര്യമാണ്, ചിത്തശുദ്ധി അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ ദേവത എന്ന് പറയുമ്പോൾ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒരു സാധകനെ അനുഗ്രഹിക്കാം, അങ്ങനെ അനുഗ്രഹത്തിലൂടെ ദ്വാര അയാള് തത്വജ്ഞാനത്തിനുള്ള യോഗ്യതകളൊക്കെ സമ്പാദിച്ച് തത്വജ്ഞാനം നേടുന്നു. അതിന് ശ്രവണം എന്നുള്ള ഉപായം. എന്തായാലും തത്വജ്ഞാനത്തിലെത്തിയ പുരുഷാർത്ഥ സാധ്യമാകും. കാരണം അതിന് ഭാഷ്യകാരൻ പറയുന്ന യുക്തി, തത്വജ്ഞാനം കൊണ്ടേ സാധ്യമാകുമെന്ന് പറയുന്ന എന്തുകൊണ്ട്? അക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഭാഷ്യകാരനില്ല. കരഞ്ഞിട്ടും വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. തത്വജ്ഞാനം കൊണ്ടല്ലാതെ സാധ്യമല്ല എന്ന് നിർബന്ധിക്കുന്ന എന്തുകൊണ്ട്? അതുകൊണ്ടാണ്. ആണോ? ആ, ജ്ഞാന നിവൃത്തി എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ടേ സാധ്യമാവും. അതുകൊണ്ട് അതുകൊണ്ടാണ് തത്വജ്ഞാനത്തിൽ ഇത്രയും വലിയ പിടിവാശി. ശരി, അജ്ഞാനം മറ്റൊന്നുകൊണ്ടും എന്തുകൊണ്ട് നിവർത്തിക്കുന്നില്ല? എന്തുകൊണ്ട്? അത് അതാണോ? അജ്ഞാനം ജ്ഞാനാഭാവമാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട് ഇതൊക്കെ ബാലപാഠങ്ങളാണ്, എത്രയോ തവണ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്, ആലോചിക്കാതെ പറയേണ്ട കാര്യങ്ങളാണ്, ചിന്തിക്കാതെ പറയേണ്ട കാര്യമാണ്. അജ്ഞാനം തത്വജ്ഞാനം കൊണ്ടേ നിവർത്തിക്കൂ എന്നെന്തുകൊണ്ട് ഭാഷകാരം പറയും? എന്തുകൊണ്ടാണ്? എന്ന് പറഞ്ഞാൽ മതിയോ? അത് എന്ന ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എൽ കെ ജിയിലും താഴെയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. എൽ കെ ജിയിലും എത്തിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ശരി, അതുകൊണ്ട് എന്തുകൊണ്ട്? എന്തുകൊണ്ട് ഇത്രയും ആലോചിക്കണം ഈ കാര്യത്തിന്? ഞാൻ പറഞ്ഞു തന്നത് എന്താണോ അത് അതാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെ അജ്ഞാനം കൊണ്ട് അത് തന്നെ തത്വജ്ഞാനം കൊണ്ട് ആ വാസനാക്ഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വാസനയോ അതേ ചീത്ത വാസനയോ, മണമോ നാറ്റമോ, ഏത് വാസനയുടെ കാര്യം പറയും? അതുകൂടെ പറയണം, നാറുന്ന വാസനയാണ് അതേ മണക്കുന്ന വാസനയാണ്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം മാറും, അജ്ഞാന നിവൃത്തി കൊണ്ടേ മുക്തി ഉണ്ടാകും. അതുകൊണ്ടാണ് ജ്ഞാനത്തെ അവിടെ ആശ്രയിക്കുന്നത്. അപ്പൊ അജ്ഞാനം ജ്ഞാനം കൊണ്ടേ മാറത്തുള്ളൂ എന്ന് ഭാഷ്യകാരം പറയുന്നത് എന്തുകൊണ്ടെന്നുള്ളതാണ് നേരിട്ടുള്ള ചോദ്യം. അതിന്റെ മറുപടി വളരെ അത് ഉദാഹരണം, അത് ഉദാഹരണം പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണമല്ല ഞാൻ ചോദിച്ചു. എന്തുകൊണ്ട് എന്നുള്ളതിന്റെ സമാധാനം ആയിക്കോട്ടെ. വിരോധമുണ്ട്. ഇത് അദ്വൈതത്തിലെ ഏറ്റവും ജ്ഞാനം അജ്ഞാന നിവൃത്തി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നിവർത്തിക്കുന്നു എന്നാ പറഞ്ഞത്. എന്നാ പറഞ്ഞത്? ജ്ഞാനം അജ്ഞാനം നിവർത്തി എന്ന് പറഞ്ഞത്. ഒരു ഓരോരോ സന്ദർഭത്തിലും ഓരോ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, ഇത് അദ്വൈതത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടെയാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുമാണ്. ഭാഷ്യകാരൻ പറയുന്നതാണ്, അജ്ഞാന നിവൃത്തി ജ്ഞാനം കൊണ്ടേ സംഭവിക്കൂ, മറ്റൊന്നും കൊണ്ട് സംഭവിക്കില്ല. യോഗമോ ഭക്തിയോ ഒന്നുകൊണ്ട് സാധ്യമല്ല. അല്ലെങ്കിൽ അതെല്ലാം കൊണ്ട് സാധ്യമാകണമെങ്കിൽ അതിനെയൊക്കെ ജ്ഞാനമെന്ന് വിളിക്കേണ്ടി വരും. അതാണ് ജ്ഞാനമെന്ന് പറയുന്നത്. ഭക്തി അത് ജ്ഞാനം തന്നെ എന്ന് പറഞ്ഞാൽ ശരി, യോഗം അത് ജ്ഞാനം തന്നെ എന്ന് പറഞ്ഞാൽ ശരി, മറിച്ചാണെങ്കിൽ സാധ്യമല്ല. ഏറ്റവും സ്വരൂപത്തിൽ അജ്ഞാനമില്ല. നേരിട്ടൊരു ഉത്തരം പറയുക, ഇതൊക്കെ പിന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതാണല്ലോ, ഒന്നും തർക്കമുള്ള കാര്യങ്ങളല്ല. സഞ്ചിതം ആഗാമി, അതും ഇതുമായിട്ടൊക്കെ എന്താ ബന്ധം? ഈ ചോദ്യവുമായിട്ട് എന്താ ബന്ധം? കർമ്മം, വാസന ഇത്തരം കാര്യങ്ങൾ ഈ ചോദ്യമായിട്ട് എന്താ ബന്ധം? ഇത് 100 സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ട്. അദ്വൈതത്തിന് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നിവൃത്തി, ജ്ഞാനം കൊണ്ടേ സാധ്യമാകൂ, അജ്ഞാനം അജ്ഞാനകാര്യമായിരിക്കുന്ന സംസാരം ഇനി അജ്ഞാനം തന്നെ ജ്ഞാനാഭാവം, വിപരീത ജ്ഞാന സംശയം, അങ്ങനെ വ്യാഖ്യാനിച്ചാലും ഇതിന് ഒരു ഉത്തരമേ ഉള്ളൂ. അതായത് അജ്ഞാനം പരമാർത്ഥമല്ല, പരമാർത്ഥമല്ലാത്തത് കൊണ്ടാണ് ജ്ഞാനം കൊണ്ട് നിവർത്തിക്കുന്നു എന്ന് പറയുന്നു. ഒരൊറ്റ കാരണം കൊണ്ടാണ് ജ്ഞാനാത് മുക്തി. അദ്വൈത സിദ്ധാന്തമാണ് ജ്ഞാനാത് മുക്തി എങ്ങനെ സംഭവിക്കുന്നു? അത് അജ്ഞാനനാശദ്വാര. എന്തുകൊണ്ട് ജ്ഞാനം കൊണ്ട് അജ്ഞാനനാശം സംഭവിക്കുന്നു? അത് പരമാർത്ഥമല്ലാത്തതുണ്ട്, അത് തത്വമല്ലാത്തതുണ്ട്, അല്ലാതെ മിഥ്യയായതുകൊണ്ട് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ ഒന്ന് മാത്രമേ ജ്ഞാനം കൊണ്ട് നശിക്കത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെന്താ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുന്നു? എവിടെയാ തകരാറ്? ഞാൻ പറഞ്ഞ രീതിയിലാണ്, ഞാൻ പറഞ്ഞ രീതിയിലാണ്. ഉത്തരം ഒന്നേ ഉള്ളൂ. അത് പിന്നെ അതുകൂടെ ചേർത്ത് പറയണമായിരുന്നു. പറഞ്ഞപ്പോ എന്റെ ഉത്തരം അർത്ഥം ഇതാണ്, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അജ്ഞാനം പരമാർത്ഥമല്ല, അതുകൊണ്ടാണ് നശിക്കുന്നത് എന്നുകൂടെ ചേർത്ത് പറഞ്ഞെങ്കിൽ ശരി. എല്ലാവരും ഇതുകൂടെ ചേർത്ത് പറഞ്ഞെങ്കിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരുന്നില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ ഓരോന്നും വിളിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ഞങ്ങൾ വിവക്ഷിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല, ഒന്നും വിവക്ഷ ഇല്ലായിരുന്നു, ശൂന്യമായിരുന്നു. ബ്രഹ്മം സത്യമാണെന്നും വിവക്ഷിച്ചില്ല. എന്തെങ്കിലും വിവക്ഷയുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കൂ. ഇവിടെ ഇരുന്നിട്ടൊരു വിവക്ഷയില്ല, അതാണ് ഞാൻ പറഞ്ഞു പോയത്. എന്തോ ഒരു കാര്യമായ തകരാറുണ്ട്, അതെനിക്ക് പിടികിട്ടുന്നില്ല. എന്താ തകരാറ്? വളരെ ലളിതമായ കാര്യങ്ങൾ വളരെ ലളിതമായി പറഞ്ഞിട്ട് അത് ആ തിരി രീതി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇത് അദ്വൈതത്തിന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു സിദ്ധാന്തമാണ്. അത് പറഞ്ഞു കഴിയുമ്പോ ഓ ഇതാണോ, ഇത് ഞങ്ങൾക്കറിയാമായിരുന്ന കാര്യമാണല്ലോ എന്ന് പറഞ്ഞ അതിനർത്ഥം പണ്ട എന്നോ കേട്ട ഒരു കാര്യം സ്മരിക്കുന്നു, സ്മൃതിയിൽ വരുന്നു എന്നേ ഉള്ളൂ. അത് അറിവിന്റെ അടയാളമല്ല, പിന്നെ എന്തിന്റെ അടയാളമാണ്? അറിവ് മറവിയുടെ അടയാളമാണ്. അറിവിന്റെ അടയാളമല്ല, മറവിയുടെ അടയാളം. മറവിയുടെ അടയാളം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് അറിഞ്ഞില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഇത് അറിഞ്ഞിട്ടും മറക്കുന്ന ഒരു സംഭവമല്ല. അറിഞ്ഞിട്ടും മറക്കേണ്ട കാര്യമുണ്ട്, ഓർത്തു വയ്ക്കേണ്ട കാര്യമുണ്ട്. ഇങ്ങനെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അത് ശരിക്കും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. എങ്ങനെ മറക്കാൻ പറ്റും? തത്വത്തെ അറിയുന്ന ഒരാളിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മറക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് പുരുഷാർത്ഥ ഉപയോഗ? പുരുഷാർത്ഥം എന്ന് പറയുന്നത് മുക്തി. ഇനി അടുത്ത് വിശദീകരിക്കുന്നത് മുക്തി എന്ന് പറയുന്നത് തത്വജ്ഞാന സാധ്യമാണ്. തത്വജ്ഞാന സാധ്യം എന്ന് പറയുമ്പോൾ പറയുന്നതിനാ മുക്തി സ്വരൂപമല്ലേ, നിത്യമുക്തമല്ലേ എന്ന് ചോദിച്ചാൽ അജ്ഞാന നിവൃത്തിയിലൂടെയുള്ള മുക്തിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വാമി, അജ്ഞാനം പരമാർത്ഥമല്ല എന്ന് പറയുന്നതിന് പകരം അജ്ഞാനം നിത്യനിവൃത്തമാണെന്ന് പറഞ്ഞാലും മതിയാവും. അജ്ഞാനം നിത്യനിവൃത്തമാണെന്ന് പറഞ്ഞാൽ ശരിയാവും. അതാണ് മുക്തി, നിത്യസിദ്ധമാണ്. എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ്, പക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമല്ലെന്നേ ഉള്ളൂ. അതാ വാക്ക് കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ടല്ലേ. വാക്ക് എന്ന് പറയുന്നത് ഞാനൊരു പുതിയ ഭാഷ നിർമ്മിച്ച് ആ ഭാഷയിലെ വാക്കിലൂടെ കാര്യങ്ങൾ പറയണമെങ്കിൽ ശരി, നിങ്ങൾക്കും എനിക്കും പരിചയമുള്ള ഭാഷയിലാ പറയുന്നത്. പരമാർത്ഥമാണ്, പരമാർത്ഥമല്ല എന്നൊക്കെ പറയേണ്ടതിന് പകരം വേറെ എന്ത് പറയും? വേറെ പറയണമെങ്കിൽ മലയാളം വിട്ടിട്ട് സംസ്കൃതത്തിൽ പറയണം, ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ പറയുന്നു. ഞാൻ പറഞ്ഞത് മലയാളത്തിലാണല്ലോ. പിന്നെ വേറെ ഏത് ഭാഷ കിട്ടും? വേറെ ഏത് പദം പറയും? പരമാർത്ഥമല്ല, സത്യമല്ല, മിഥ്യയാണ്, ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ പറയും? വേറെ ഒരു പദം ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക മലയാളത്തിൽ. ഇനി ആ പദത്തിലൂടെ പറയാം. ഇനി ആ ഒരു പദത്തിന്റെ കുറവാണെങ്കിൽ ഏത് പദമാണ്? ഇനി പറയുമ്പോൾ ആ പദം പറയാം. നിങ്ങൾക്ക് എനിക്കും പരിചയമുള്ള ആ പദം ഏതാണത്? ഉണ്ടെങ്കിൽ അതിന് മരുന്നില്ല എന്റെ കയ്യിൽ. ഏ പക്ഷേ ഞാനും അത് തന്നെ, നമ്മൾ രണ്ടുപേരും ഓരോ അഭിപ്രായം പറയുന്നു, നമ്മൾ രണ്ടുപേരും ഒരു കാര്യം തന്നെ പറയുന്നു. അത് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വയം പറഞ്ഞ് അംഗീകരിച്ചോളൂ, പ്രശ്നം തീർന്നു, വിരോധമില്ല. അത് തന്നെ ഞാൻ പറയുന്നു, ഞാൻ പറയുന്നത് കൊണ്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, സ്വയം പറഞ്ഞ് അംഗീകരിച്ചാൽ മതി. അങ്ങനെ എന്താണ് പറയാം, ആ വസ്തു സംസ്കൃതമാണ്. അത് ശുദ്ധ സംസ്കൃതം. നമ്മള് മലയാളത്തിൽ പറയുമ്പോൾ പരമാർത്ഥം അല്ല എന്ന് പറയുമ്പോൾ മലയാളമായി. ഇപ്പോൾ പുരുഷാർത്ഥ ഉപയോഗം ഇല്ല. ഇത് നമ്മൾ ഈ ഉപാസനാഭാഗം ചർച്ച ചെയ്യുന്നത് തന്നെ എന്താണ് തത്വജ്ഞാനവും ഉപാസനയും തമ്മിലുള്ള വ്യത്യാസം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ പറയാൻ കാരണം, അങ്ങനെ പറയാൻ കാരണം ഈ അദ്വൈതം ഇങ്ങനെ, എന്റെ സ്വന്തം കാര്യം പറയുകയാണ്, നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല, അതിന് ഞാനും ഉത്തരവാദിയില്ല. മതപ്രഭാഷണം കേട്ടും പുസ്തകങ്ങൾ വായിച്ചും ഒക്കെ ഈ അദ്വൈതത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു. വളരെ താല്പര്യപൂർവ്വം ഏകദേശം ഒരു 10 വർഷത്തോളം. ഈ ശ്രമത്തിൽ ഒരിക്കലും തന്നെ ഈ ഉപാസനയും തത്വജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. കാരണം അത് മനസ്സിലാക്കാതിരിക്കാനുള്ള കാരണം, അങ്ങനെ ഒരു പ്രഭാഷണത്തിലും അത് കേട്ടിട്ടില്ല. ആ വ്യത്യാസം ഉപാസന എന്ന് പറഞ്ഞാൽ ഉടൻ മനസ്സിൽ വരുന്ന ഭക്തിയാണ്. ഉപാസനയുടെ ഭക്തി രൂപത്തിലുള്ള വ്യാഖ്യാനം ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഭാഷ്യകാരം പറയുന്ന വ്യത്യാസം ഈ വായനയിലോ പ്രഭാഷണങ്ങളിലോ ക്ലാസ്സുകളിലോ ഒരിടത്തും കേട്ടിട്ടില്ല. മലയാളത്തിലും ആരും പറയുന്നത് കേട്ടിട്ടില്ല, ഇംഗ്ലീഷിലും ആരും പറയുന്നത് കേട്ടിട്ടില്ല. അത് മനസ്സിലാക്കുന്നത് നേരിട്ട് ഭാഷ്യകാരന്റെ വാക്കുകൾ വ്യാഖ്യാനിച്ച് കേട്ടപ്പോഴാണ് മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ ഭാഷ്യത്തിൽ നിന്നാണ് അത് മനസ്സിലാകുന്നത്. അതാണ് ഭാഷ്യത്തിന്റെ പ്രയോജനം, അല്ലെങ്കിൽ അത് ഒരിക്കലും മനസ്സിലാകത്തില്ല. അദ്വൈതികളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അദ്വൈതികൾ എന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നവരിൽ നിന്നും അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഉപാസനയെക്കുറിച്ച് ധാരാളം പ്രഭാഷണങ്ങളും എഴുത്തും വായനയും എല്ലാം ഉണ്ട്. അതെല്ലാം ഭക്തിയോട് ബന്ധപ്പെടുത്തിയാണ്. അതിന്റെ ശരി തെറ്റുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അദ്വൈതത്തിൽ അതും ശങ്കരാചാര്യരുടെ അഭിപ്രായം അനുസരിച്ച് വരുന്ന ഉപാസനയും തത്വജ്ഞാനവും തമ്മിൽ വ്യത്യാസം. അത് ഭാഷ്യത്തിൽ നിന്നല്ലാതെ നേരിട്ട് ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടത്തില്ല. നേരിട്ടത് തന്നെ അതും വളരെ വ്യക്തമാകുന്നത് ബ്രഹ്മസൂത്രത്തിലേ ഉള്ളൂ. മറ്റുള്ളടത്തും ഈ ഉപാസനയെ കുറിച്ച് ഭാഷ്യകാരൻ ഇത്രയും വിശദമായി ചർച്ച ചെയ്യുന്നില്ല. ഉപാസന സംബന്ധിച്ചുള്ള ചർച്ച എന്തിനാണ് ഉപാസന ആരും അനുഷ്ഠിക്കുന്നില്ലല്ലോ. അത് ശരിയാണ്, അനുഷ്ഠിക്കാൻ വേണ്ടി ഉപാസനയെക്കുറിച്ചുള്ള ചർച്ച ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വൈദിക ഉപാസന ആരും അനുഷ്ഠിക്കുന്നു. എന്നാൽ അതിന് വേറൊരു വശമുണ്ട്. എന്താണ് ഉപാസന, എന്താണ് തത്വജ്ഞാനം എന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഭാഷകാരൻ പറയുന്ന ഉപാസന എന്താണ്, തത്വജ്ഞാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കി തീരും. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം എന്താണ് തത്വജ്ഞാനം, എന്താണ് അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ഉപാസനാ ഭാഗങ്ങൾ, അത് പിടികിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനമായ വ്യത്യാസത്തോടെ പറയുന്നത് പുരുഷാർത്ഥ ഉപയോഗാനകമാണ്. ഉപാസന എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലായാലും ശരി, അവിടെ പുരുഷാർത്ഥ ഉപയോഗം അതിനില്ല, നേരിട്ടില്ല എന്നുകൂടെ മനസ്സിലാക്കാം. ഉപാസനകളെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഭാഷകാരൻ പറയും, അത് കാമനാരഹിതമായി ഒരാൾ അനുഷ്ഠിച്ചാൽ കർമ്മത്തെ പോലെ തന്നെ അതും പരമ്പരയോ ചിത്തശുദ്ധിയിലൂടെ മനസ്സിന് ഏകാഗ്രതയെല്ലാം ഉണ്ടാക്കി തത്വജ്ഞാനത്തിന് സഹായിക്കുമെന്ന് ഭാഷകാരൻ പറയുന്നുണ്ട്. അതും വിസ്മരിക്കാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം പറയുമ്പോൾ എല്ലാം അവിടെ തന്നെ പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഈ വിഷയം വരുന്ന വളരെ വിപുലമാണ്. ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് അതിന്റെ എല്ലാ ഭാഗങ്ങളും ചർച്ച ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ ഗ്രഹിച്ചിരിക്കണം പല സന്ദർഭങ്ങളിൽ നിന്നും. പുരുഷാർത്ഥത്തിന് ഉപയോഗം ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്ന തരത്തിലത് ഉപയോഗം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു വിഷയമാണ്. അതും കൂടെ ഇവിടെ പറയണമെന്നും വാശി പിടിക്കരുത്. ഇപ്പൊ ഇവിടെ ഉപാസനയിൽ ഭാഷകാരൻ പലപ്പോഴും പറഞ്ഞു, ഒരു കൽപ്പിത ബുദ്ധിയാണ്. കൽപ്പിത ബുദ്ധി എന്ന് പറയുന്നത് സത്യമല്ല. അതങ്ങനെ പുരുഷാർത്ഥത്തെ ഉണ്ടാക്കും. പറയുന്ന കഥാചിതപി ഓങ്കാരാത് ഓങ്കാര ബുദ്ധിർ നിവർത്തേത ഉദ്ഗീതാത്വാ ഉദ്ഗീത ബുദ്ധി. ഇവിടെ ഓങ്കാരത്തിൽ നിന്ന് ഓങ്കാര ബുദ്ധി ഇല്ലാതാകുന്നില്ല, ഉദ്ഗീതത്തിൽ നിന്ന് ഉദ്ഗീത ബുദ്ധി ഇല്ലാതാകുന്നില്ല. രണ്ട് ബുദ്ധിയുണ്ട്. അതായത് ഉദ്ഗീതം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന സാമമന്ത്രങ്ങളാണ്. മുമ്പ് പറഞ്ഞു ഓം എന്ന് പറയുന്നത് സർവവേദവ്യാപിയാണ്. എന്നുവെച്ചാൽ സർവവേദവ്യാപി എന്നുള്ളതിനും കഴിഞ്ഞ ദിവസം അർത്ഥം പറഞ്ഞു. എന്താണ് അത് നമ്മൾ ഭാവനയിൽ കാണുന്ന പോലെ എന്താണ് അർത്ഥങ്ങളൊന്നുമല്ല. വേദ ഉച്ചാരണത്തിൽ സർവത്ര ഓങ്കാരവും വേദഭാഗമായി ഉച്ചരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. സർവവേദഭാഗം എന്ന് പറയുന്നത് ഏർക്ക് യജുസ് സാമരൂപത്തിലുള്ള വേദഭാഗം. അതിൽ സാമ വേദങ്ങളുടെ ഒരു ഭാഗമായാണ് ഉദ്ഗീതം വരുന്നത്. ഉദ്ഗീതം മന്ത്രങ്ങളാണ്. ആ ഉദ്ഗീത മന്ത്രങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ഓം. അപ്പോൾ ഉദ്ഗീത മന്ത്രങ്ങളുടെ ഒരു ഭാഗമായി വരുന്ന ഓമിനെ ഉദ്ഗീതമായി ഉപാസിക്കുക എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഉദ്ഗീത അവയവമായ ഓമിനെ ഉദ്ഗീതമായി ഉപാസിക്കും. അങ്ങനെ ഉപാസിക്കുന്ന ഒരാളിനറിയാം ഓം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദ്ഗീതം എന്ന് പറയുന്നത് എന്താണെന്നും വൈദികനറിയാം. അത് ഉദ്ഗാതാവ് ഉദ്ഗാനം ചെയ്യുന്നതാണ്, ഇതറിയാം. അപ്പൊ ഇവിടെ ഓങ്കാരത്തിലുള്ള ഓങ്കാര ബുദ്ധിയോ ഉദ്ഗീതത്തിലുള്ള ഉദ്ഗീത ബുദ്ധിയോ ഒന്നും ഇല്ലാതാകുന്നില്ല. എന്ന് പറയുന്നു. മറിച്ച് ഒന്നിനെ മറ്റൊന്നായിട്ടാണ് കൽപ്പിക്കുന്നതെങ്കിൽ കൽപ്പന യഥാർത്ഥ ബുദ്ധി കൊണ്ട് നിവർത്തിപ്പിക്കാം. ഇവിടെ അങ്ങനെ അല്ല എന്നാ പറയുന്നു. ഓങ്കാരത്തെ ഓങ്കാരമായി അറിയുക, ഉദ്ഗീതത്തെ ഉദ്ഗീതമായി അറിയുക എന്ന് വെച്ചാൽ അവിടെ ഭ്രാന്തിയില്ല. അതാണ് ഇവിടെ പറയുന്നത്, കദാചിത് വ്യോങ്കാര ദോങ്കാര ബുദ്ധി നിവർത്തിയത് ഉദ്ഗീത ഉദ്ഗീത ബുദ്ധി. എന്നുവെച്ചാൽ ഇതം വാക്യം വസ്തുതത്വ പ്രതിപാദനപരം ഉപാസന വിധിപരത്വ ഉമ്മിത്തേത് അക്ഷരം ഉദ്ഗീത ഉപാസീത എന്ന് പറയുമ്പോൾ ഇവിടെ വസ്തുതത്വത്തെ പറയുന്നതല്ല. ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപനിഷത്ത് ഏത് വാക്യത്തെ കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം തത്വം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിന്റെ ആവശ്യമില്ല, ഭാഷകാരൻ അങ്ങനെ ചെയ്തിട്ടില്ല. തത്വം എവിടെയാണ് പറയുന്നത് അവിടെ മാത്രമേ തത്വപരമായി വ്യാഖ്യാനിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഉപാസനപരമായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇത് അദ്വൈത വ്യാഖ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യം മനസ്സിലാക്കാതെ ഈ ഉപനിഷത്ത് എല്ലായിടത്തും വെച്ച് വ്യാഖ്യാനിക്കുന്നവർ അദ്വൈതം മനസ്സിൽ വെച്ചുകൊണ്ട് സർവത്ര അദ്വൈതപരമായി വ്യാഖ്യാനിച്ചു കളയും. അതുകൊണ്ടാണ് നമുക്ക് ഉപാസന എന്താണ് തത്വജ്ഞാനം എന്താണെന്ന് വേർതിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഉപാസന വേറെയാണ്, തത്വജ്ഞാനം വേറെയാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം ഭാഷ്യകാരൻ വ്യത്യസ്തമായി വ്യാഖ്യാനിച്ചില്ല. തത്വത്തെ നേരിട്ട് ബോധിപ്പിക്കുന്നിടത്ത് മാത്രമേ തത്വജ്ഞാനപരമായി വ്യാഖ്യാനിക്കൂ. ബാക്കിയുള്ള ഭാഗങ്ങളിലെല്ലാം ഉപാസനപരമായിട്ട് തന്നെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആ വ്യത്യാസം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഉപാസനയും തത്വജ്ഞാനവും തമ്മിലുള്ള ഭേദം മനസ്സിലാകത്തില്ല. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം അവന് എന്താണ് തത്വജ്ഞാനം എന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. തത്വജ്ഞാനം അതാണ് മിഥ്യാജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്നത്, അതാണ് പുരുഷാർത്ഥത്തെ നൽകുന്നത്. അത് ഉപാസനയിൽ നിന്ന് വ്യത്യസ്തമാണ്, അതാണ് ഭാഷകാരൻ ഇവിടെ പറഞ്ഞു വരുന്നത്.